ನಿನ್ನು ಜಾಣು ಮುರನ್ನೆನೆಪ್ಪು ಬೆರುವನ್ನೆನೆಪ್ಪು ನೀರ್ಮಿಳಿಪ್ಪೀಲಿಯ ನೀರ್ಮಣಿ ತುಳುಂಬಿ ನೀರಿಗೆ ನಿನ್ನು ಕಣ್ಣು ನೀರ್ ತುಡೈಕ್ಕಾದೆ ಒಂದು ಪರಯಾದೆ ನಿನ್ನು ಜಾನು ಮುರನ್ನೆನೆಪ್ಪು ಬೆರುಮನ್ನೆನೆಪ್ಪು സ്നേഹ പ്രവാഹത്തിൽ നിന്നൊരു തുള്ളിയും വാക്കുകൾ പകർന്നീല ഉള്ളിലെ സ്നേഹ പ്രവാഹത്തിൽ നിന്നൊരു തുള്ളിയും വാക്കുകൾ പകർന്നീല മാനസഭാവം മൗനത്തിൽ ഒളിപ്പിച്ചു മാനിനി നാമിരുന്നു നീർമിഴിപ്പീലിയിൽ നീർമണി തുളുമ്പി നീ എന്നരികിൽ നിന്നു കണ്ണു നീർ തുടയ്ക്കാതെ ഒന്നും പറയാതെ നിന്നു ഞാനും ഒരന്യനെപ്പോ വെറുമന്യനെപ്പോ സഹയാത്രികൻ ഞാൻ നിന്റെ ഉൾപ്പൂവിൻ തുടിപ്പുകൾ അറിയുന്നു അജ്ഞാതനാം സഹയാത്രികൻ ഞാൻ നിന്റെ ഉൾപ്പൂവിൻ തുടിപ്പുകൾ അറിയുന്നു നാം അറിയാതെ നാം കൈമാറിയില്ലെത്ര മോഹങ്ങൾ നൊമ്പരങ്ങൾ നീർമിഴിപ്പീലിയിൽ നീർമണി തുളുമ്പി നീ എന്നരികിൽ നിന്നു കണ്ണു നീർ തുടയ്ക്കാതെ ഒന്നും പറയാതെ നിന്നു ഞാനും ഒരന്യനെപ്പോ വെറുമന്യനെപ്പോ പ്രിയപ്പെട്ട മായിക്ക് രവി എഴുതിയ ഒന്നും പറയണ്ട.